മൂന്ന് പദം മൂന്ന് അധ്യായം സൂത്രം 39 38 കാര്യമായിട്ടൊന്നുമില്ല. ഉപാസനയെ സംബന്ധിച്ചാണ്. 39 കാമാദി ഇതരത്ര തത്ര ആയതനാദിഭ്യ. ഇവിടെ ഉപാസനയും തത്വജ്ഞാനത്തെയും കൂടി ചർച്ച ചെയ്യുന്നുണ്ട്. അവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യവുമുണ്ട്. എങ്ങനെ ഒരു പ്രകരണത്തിൽ ഉപാസനയെ തിരിച്ചറിയും, പിന്നെ എങ്ങനെയാണ് തത്വജ്ഞാനത്തെ ചിലടത്ത് അങ്ങനെയുണ്ട്, ചിലടത്ത് തത്വജ്ഞാനത്തെ കുറിച്ച് പറയുന്നിടത്ത് അത് ഉപാസന പോലെ തന്നെയായിരിക്കും. ആമ്നായം ശ്രുതി അത് അങ്ങനെയൊരു സ്ഥലം ഭാഷകാരനെ എടുത്ത് കാണിച്ച് അതിൻ്റെ വ്യത്യാസത്തെ പറയുകയാണ്. അതുകൊണ്ട് ഇതിന് പ്രാധാന്യമുണ്ട്. അഥ യദിദമസ്മിൻ ബ്രഹ്മപുരേ ദഹരി പുണ്ഡരീകം ഭീഷ്മ ദഹരുവസ്മിൻ അന്തരാകാശ. ഇതി പ്രസ്തുത്യ ഛന്ദോഗ അധീയതെ യേശ ആത്മാ പഹതപാത്മാ വിചരോ വിമൃത വിശോകു വിജിഘത്സോ അഭിപാസ സത്യകാമ സത്യസങ്കൽപ്പ ഇത്യാദി. അധൈദിതമസ്മി ബ്രഹ്മപുരേ. ബ്രഹ്മത്തിൻ്റെ പുരമാണ്, ബ്രഹ്മത്തിന് വാസയോഗ്യമായ സ്ഥാനമാണ് ഈ ശരീരം. ഇതിൻ്റെ അകത്തൊരു ചെറിയ സ്ഥാനമുണ്ട്, പുണ്ഡരീക സദൃശമായത് താമരപ്പൂ പോലെ ചെറിയൊരു സ്ഥാനം, ഹൃദയമാണ്. അതൊരു പുരത്തിനകത്തുള്ള ഒരു ചെറിയ ഗൃഹമാണ്. അതിൻ്റെ ഉള്ളിലൊരു ചെറിയ ആകാശമുണ്ട്. ഇതെല്ലാം ചെറുത് വലുതെന്നൊക്കെ പറയുന്ന ഈ ഉപാധികളെ വെച്ചുകൊണ്ട് പറയുകയാണ്. എന്ന് തുടങ്ങിയിട്ട് അവർ പറയുന്നു, ആത്മാപഹത്ത പാത്മാ പലപ്പോഴും വന്നിട്ടുള്ളതാണ്. പാപരഹിതനാണ്, വിചരനാണ്, ജല ഇല്ലാത്തവനാണ്, വിമൃത്യു മൃത്യുരഹിതനാണ്, വിശോകരഹിതനാണ്, വിജിഗത്സ വിഗതമാണ്, ജിഗത്സ. ജിഗത്സ എന്താണ്? അദ്ധാതുവിന് ഹസ്രർ ആദേശം വരുന്നതാണ്, സന്ന് പരത്തിയൊരു അദ്ധാതുവിന് ഹസ് ആദേശം സന്ന് പരത്തിട്ടിരിക്കും. വിരിക്കുന്ന സൂത്രം നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. ആ സനോർ ഖസ് ലുങ്ങാണ് നമ്മൾ പഠിച്ചത്, സന്നിലും വരും. അപ്പോൾ ജിഗത്സ വിഗതമായവൻ, ഭക്ഷണ ഇച്ഛയില്ലാത്തവൻ, ദാഹം വിശപ്പൊന്നുമില്ലാത്തവൻ എന്നർത്ഥം. സത്യകാമ അഭിപാസ ദാഹമില്ലാത്തവൻ, പാപ്പാനെ സത്യകാമനാണ്, സത്യസങ്കല്പനാണ് ഇത്യാദി അവിടെ പറയുന്നു. ചന്ദോഗത്ത് അതാണ്. അത യദിദമസ്മിൻ ബ്രഹ്മപുരി, ബ്രഹ്മത്തിൻ്റെ പുരമാണ് പട്ടണം. ദഹനം അല്പം എന്നാണർത്ഥം. പുണ്ഡരീകം എന്ന് വെച്ചാൽ പുണ്ഡരീകവത്. വേഷ്മ എന്ന് വെച്ചാൽ വീട്. ദഹരം എന്ന് പറഞ്ഞാൽ ചെറുതല്പം. അസ്മിൻ അന്തരാകാശ, ഈ പട്ടണത്തിൻ്റെ ഉള്ളിൽ, ആ വീട്ടിൻ്റെ ഉള്ളിൽ ഒരു ചെറിയ ആകാശമുണ്ട് എന്ന്. എന്നിട്ട് തുടർന്ന് പറയുകയാണ്, ഇതാണ് ആത്മാവ് എന്ന് പറഞ്ഞ ആത്മാവിൻ്റെ വിശേഷങ്ങളെല്ലാം പറയുന്നു. തഥവാജസ്നേഹിന അവരും പറയുന്നുണ്ട്. ഇതും നമ്മൾ ചർച്ച ചെയ്യുക. സവായേഷ മഹാനച ആത്മാ, ഈ മഹത്തായ ആത്മാവ് യോയം വിജ്ഞാനമായ വിജ്ഞാനസ്വരൂപനാണ്. പ്രാണേഷു, ഈ മറ്റ് പ്രാണന്മാരിലെ ഇന്ദ്രിയങ്ങളിൽ എല്ലാം കേവല വിജ്ഞാനസ്വരൂപനായിരിക്കുന്നവൻ ആണ് ആത്മാവ്. ആയുഷ് അന്തർഹൃദയ ആകാശ, അവനീ ഹൃദയാകാശത്തിൽ ശേതേ ശയിക്കുന്നു. ശേതയും പഠിച്ചിട്ടുണ്ട്. ശേതേ എന്നിങ്ങനെ വരുന്നു. ഗുണം ശേതേ, ഏത് ഗുണത്തിലാ വരുന്നു? ധാതു കണ്ട് ഗുണം ഏതെന്ന് മനസ്സിലാവും. പഠിച്ചാലുള്ള ഗുണം ഏതാ ഗുണം? ധാതു അവിടെ ശയിക്കുന്നു. സർവസ്യ വശി, നിങ്ങളെല്ലാം പറഞ്ഞിരിക്കുന്നു ഇത്യാദി. ഇവിടെ തത്ര വിദ്യേകത്വം പരസ്പര ഗുണയോഗ സഖ്യം വാ നേതി സംശയേ വിദ്യേകത്വം ഇതി. ഇവിടെ രണ്ടിടത്ത് ഒരു വിദ്യയെക്കുറിച്ചാണ് പറയുന്നത്, ഉപാസനയെ കുറിച്ചാണ് പറയുന്നത്, ഏകദേശം ഒരുപോലെയാണല്ലോ. അങ്ങനെ വരുമ്പോഴത്തെ ഗുണോപസംഹാരം ഒരിടത്ത് പറയുന്ന ഗുണങ്ങൾ വേറിടത്ത് കൊടുക്കാം. പരസ്പരം ഉപാസകന് ഉപാസിക്കുന്നതിന് വേണ്ടി നേരത്തെ വന്നാണ് ഗുണയോഗം. ഒരു സ്ഥലത്ത് ഗുണങ്ങൾ പറഞ്ഞിട്ടുള്ളൂ, മറ്റിടത്ത് പറഞ്ഞിട്ടുള്ളതും ഇങ്ങോട്ട് ചേർക്കാം. ഇല്ലെങ്കിൽ കിം വാന, ഇവിടെ സംശയം വരുന്നു. സംശയേ വിദ്യേകത്വം പറയുന്നത് എന്താണ്? ഇവിടെ വിദ്യേകത്വമാണ് പൂർവക്ഷി. തത്ര ഇതുമിച്ചതി കാമാദി ഇതി സത്യകാമാദിത്യർത്ഥ യഥാ ദേവദത്ത സത്യഭാമം ഭാമ. ഒരു പെൺകുട്ടിക്ക് സത്യഭാമ എന്ന് പേരിട്ടിട്ട് നമ്മൾ സൗകര്യത്തിന് വിളിക്കും ഭാമേ. ഇപ്പോഴും സത്യഭാമ എന്ന് വിളിക്കാറില്ലല്ലോ. അതുപോലെ അതുപോലെ തന്നെ ദേവദത്ത എന്ന് പേരിട്ടിട്ട് സൗകര്യത്തിന് മാതാപിതാക്കൾ ദത്ത എന്ന് വിളിക്കും, സാധാരണയാണ്. അതുപോലെ ശ്രുതി പേരിട്ടത് സത്യകാമ, സൂത്രകാരൻ വിളിക്കുന്ന കാമ, അങ്ങനെ ചെയ്യാം. സൂത്രത്തിൽ കാമ എന്നേ ഉള്ളൂ, എന്ത് മനസ്സിലാകണം? സത്യകാമ അവന് കാമ എന്ന് പറഞ്ഞാണ്. സത്യകാമാദി യഥാ ദേവദത്തോ ദത്ത സത്യഭാമ വാമേതി. ഏതേത് ഛാന്തോഗ്യ ഹൃദയാകാശസ്യ സത്യകാമത്വാദി ഗുണജാത ഉപലഭ്യതേ തദ്ദിതരത്ര വാചസനേകേ ഇത്യത്ര സമ്പദ്ധ്യത. ഈ ഛാന്തോഗ്യത്തിൽ പറഞ്ഞ ഈ ഗുണങ്ങളെല്ലാം വാചസനേയത്തിനും യോജിപ്പിക്കാം, ബൃഹദാരണ്യത്തിലും യോജിപ്പിക്കാം. വാചസനേകേ ഛാന്തോഗ്യ ഹൃദയാകാശത്യ സത്യകാമത്വാദി ഗുണ ജാതോപലഭ്യതേ തദ്ദിരത്ര വാചസനേകൈ. അവിടെയും ചേർക്കാം. സവായേഷ മഹാനജ ആത്മ അവിടെയും ചേർക്കാം, കുഴപ്പമില്ല. കുതഹ ആയതനാദി സാമ്യാ, സൂത്രത്തിൽ ആയതനാദിഭ്യ വ്യാഖ്യാനിക്കുന്നു. ആയതനാദി സാമാന്യാത് എന്ന് പറഞ്ഞാൽ എന്താണ്? സമാനമി ഉഭയത്രാവി ഹൃദയം ആയതന സമാനശ്ച വേദ്യ ഈശ്വര സമാനം ചതസ് സ്ത്രീതത്വം ലോക അസംഭേദ പ്രയോജനം ഇത്യവമാദി ബഹുസാമാന്യം ദർശ്യതേ. സമാനം ഹി ഉഭയത്രാവി രണ്ടിടത്ത് സമാനതകളുണ്ട്. എന്തൊക്കെയാണ്? ഹൃദയമായതിനാൽ രണ്ടിടത്തും ഹൃദയമാകുന്ന ആയതനത്തെ കുറിച്ച് പറഞ്ഞിരിക്കും. പരമാത്മാവിന്റെ ആയതന ഹൃദയമാണ് സമാനസ്വീശ്വരൻ. രണ്ടിടത്ത് ഈശ്വരനാണ് അവിടെ ഉപാസ്യനായി പറയുന്നത്, അല്ലെങ്കിൽ അറിയേണ്ടവനായി പറയുന്നത്. രണ്ടിടത്ത് കൊടുക്കാനുണ്ട്. സമാനഞ്ചതസ്യ സേതുത്വം, രണ്ടിടത്ത് ഈ സേതുത്വത്തെ കുറിച്ച് പറയുന്നുണ്ട്. ഈശ്വരൻ സേതുവാണ്. എങ്ങനെയാണ് ഒരു നദിയിലെ അണക്കെട്ട് വെള്ളം പരസ്പരം കലരാതെ സൂക്ഷിക്കുന്നത് എന്ന് പറഞ്ഞു. അത് ലോകം കലരാതെ എന്ന് പറഞ്ഞതിന് ഭാഷ്യകാരൻ എങ്ങനെയാണ് വ്യാഖ്യാനിച്ചത്? ആ ഭാഷ്യകാരനത് വ്യാഖ്യാനിച്ചത് ഓരോരോ വർണ്ണധർമ്മങ്ങളും എങ്ങനെയാണോ വിധിച്ചിരിക്കുന്നത്, ബ്രാഹ്മണന് വിധിച്ച ബ്രാഹ്മണൻ ചെയ്യണം, ക്ഷത്രിയന് വിധിച്ച ക്ഷത്രിയം ചെയ്യണം, വൈശ്യന് വിധിച്ച വൈശ്യം ചെയ്യണം, ശൂദ്രന് വിധിച്ച ശൂദ്രം ചെയ്യണമെന്നുള്ള ആ വർണ്ണധർമ്മങ്ങൾ കലരരുത് ഈ ലോകമുള്ളിടത്തോളം കാലം. എന്ന് വെച്ചാൽ ഒരിക്കലും ശൂദ്രൻ കയറി ബ്രാഹ്മണന്റെ ജോലി ചെയ്ത് ബ്രാഹ്മണൻ ശൂദ്രന്റെയും ചെയ്യരുത്. നിങ്ങളുടെ വർണ്ണവ്യവസ്ഥയെ ഉറപ്പിക്കുന്നതാണ് ആര്? ഈശ്വരൻ എന്നാണ് ഭാഷ്യകാരൻ വ്യാഖ്യാനിച്ചിരിക്കുന്നത്. പക്ഷെ അവിടെ അങ്ങനെ ശ്രുതിയിൽ പറയുന്നില്ല, ഭാഷ്യകാരൻ അങ്ങനെ ആണ് വ്യാഖ്യാനിച്ചത്. ഇവിടെയും പറയുന്നില്ല, അങ്ങനെ വ്യാഖ്യാനിച്ചു എന്നിപ്പം നിങ്ങൾ പറയുന്നതാണ്, ഞാനും പറയുന്നത്. അവസാനതല്ല എന്റെ തലയിൽ കൊണ്ടുവയ്ക്കരുത്. ലോക അസംഭേദ പ്രയോജനം ഇത്യവുമാതി ബഹുസാമാന്യം ദൃശ്യത, ഇങ്ങനെ പല സമാനതകളും കാണുന്നുണ്ട്. അതുകൊണ്ട് അവിടുത്തെ ഗുണങ്ങൾ ഇങ്ങോട്ടെടുക്കാമെന്നാണ്. അവിടെ ഒരു ചോദ്യം തന്നെ, വിശേഷോ വിദൃശ്യത ഛാന്തോഗ്യേ ഹൃദയാകാശസ്യ ഗുണയോഗോ വാചസ്നേഹേതു ആകാശ ആശ്രയസ്യ ബ്രഹ്മണേ പറയുന്ന ഇവിടെ വ്യത്യാസമുണ്ട്. ഛാന്തോഗ്യത്തിൽ പറയുന്നത് ആകാശത്തിൽ ആണ് ഗുണങ്ങളെന്നാണ്. ബൃഹദാരണ്യത്തിൽ പറയുന്നത് ആ ആകാശത്തിലെ ബ്രഹ്മത്തിനാണ് ഗുണങ്ങളെന്നാണ്. വ്യത്യാസമുണ്ടല്ലോ. അതാണ് ബൃഹദാരണ്യത്തിൽ എന്ത് പറഞ്ഞു? യേശു അന്തർഹൃദയ ആകാശ തസ്മിൻ ശൈതി എന്നാണ്. ആകാശത്തിൽ ശയിക്കുന്നവൻ അവനാണ് ഗുണം. ചാന്തോഗ്യത്തിൽ എന്ത് പറഞ്ഞു? ഹൃദയോ അസ്മിൻ അന്തരാകാശ, ആകാശമാണ് പറയുന്നത്. യേശു ആത്മാ അപഹതപാത്മ. വ്യത്യാസമുണ്ട്, സമാനമല്ല എന്ന് പൂർവ്വപക്ഷി പറയുന്നു. വിശേഷോ വിദർശിതി ചാന്തോഗ്യ ഹൃദയാകാശസ്യ ഗുണയോ, ചാന്തോഗ്യത്തിൽ ഹൃദയാകാശത്തിൽ ഗുണയോഗം, വാചസനേകേത്വ ആകാശാശ്രയസ്യ ബ്രഹ്മണ, ആകാശാശ്രയമായ ബ്രഹ്മത്തിനാണ് എന്ന അത് ശരിയല്ല. ദഹര ഉത്തരേഭ്യത്ര ചാന്തോഗ്യപ്പി ആകാശബ്ദം ബ്രഹ്മേവേ ഇതി പ്രതിഷ്ഠാപിതത്വ. ഇക്കാര്യം മുമ്പ് ചർച്ച ചെയ്താണ്. ദഹര ഉത്തരേഭ്യ എന്ന് പറയുന്ന ഭാഗത്തിൽ ചർച്ച ചെയ്ത് പറഞ്ഞു. അവിടെ ആകാശം എന്ന് പറയുന്നത് തന്നെ ബ്രഹ്മം. അതുകൊണ്ട് ആകാശത്തിന് ഗുണയോഗം എന്ന് പറഞ്ഞാൽ ബ്രഹ്മത്തിന് തന്നെയാണ്. ബ്രഹ്മ ദഹര ഉത്തരേഭ്യത്തി എത്ര ചാന്തോഗ്യപ്പി ആകാശബ്ദ ബ്രഹ്മേവേദി പ്രതിഷ്ഠാപിതത്വ, അങ്ങനെ സമർത്ഥിച്ചിട്ടുണ്ട്. പ്രതിഷ്ഠ എന്ന് പറഞ്ഞാൽ എന്താണ്? ഉറപ്പിക്കുക എന്നുള്ളതാണ് പ്രതിഷ്ഠ. സ്ഥാപിക്കുക എന്നുള്ള തന്നെയാണ് പ്രതിഷ്ഠ. അമ്പലത്തിലെ പ്രതിഷ്ഠ എന്ന് പറഞ്ഞാൽ അതിനവിടെ അഷ്ടബന്ധം ഒക്കെ ഇട്ട് ഉറപ്പിച്ചു വച്ചിരിക്കുന്നതുകൊണ്ടാണ് അതിന് പ്രതിഷ്ഠ എന്ന് പറയുന്നു. ഇവിടെ അത് ഉറപ്പിച്ചിരിക്കുന്നു എന്നർത്ഥം, അതേ അർത്ഥം തന്നെ. അയം തു അത്ര വിദ്യതേ വിശേഷ. പിന്നെ ഇവിടെ എന്താണ് പ്രത്യേകത അത് പറയുന്നു. സഗുണാഹി ബ്രഹ്മവിദ്യ ചന്ദു വ്യുപദിശ്യതേ ഇഹ ആത്മാനം അനവിദ്യ പരിചന്ത്യതാംശ്ച സത്യകാമാൻ ഇത്യാത്മ കാമാനാമവി വേദ്യത്വശ്രവണ. ഇവിടെ പറയുന്നത് ആത്മാനം അനുവിദ്യ വൃജന്തി ഏതാംശ സത്യകാമാൻ, അവൻ ആ പരമാത്മാവിനെ ഉപാസിക്കുന്നു, ആ പരമാത്മാവിൻ്റെ ഗുണങ്ങളെ ഉപാസിക്കുന്നു. ഉപാസിക്കുമെന്ന് പറഞ്ഞാൽ എന്താ? ധ്യാനിക്കുന്നു. അപ്പോൾ പരമാത്മാവിന് മാത്രമല്ല ഗുണങ്ങളെയും സത്യകാമത്വം സത്യസങ്കല്പം ഇതിനെല്ലാം ഉപാസിച്ചിട്ടാണ് അവൻ അവിടെ എത്തിച്ചേരുന്നത്. എവിടെ? ബ്രഹ്മലോകത്ത്. ഇത് ആത്മവത് കാമാനാമപി വേദ്യത്വ ശ്രവണ. ഇവിടെ ശ്രുതി പറയുന്നത് ആത്മാവിനെ പോലെ തന്നെ വെച്ചാൽ പരമാത്മാവിനെ പോലെ തന്നെ കാമങ്ങളും പരമാത്മ ഗുണങ്ങളും വേദ്യമാണ് എന്ന് പറഞ്ഞാൽ ഉപാസ്യമാണ്. അറിയാന്ന് പറഞ്ഞാൽ പോയി. ഗുണങ്ങളൊരിക്കലും അറിയേണ്ടതല്ല. ഗുണങ്ങൾ വന്നു അവിടെ എന്തായി? ഉപാസ്യമായി. ഇതൊക്കെ പ്രാഥമികമായി വരുന്ന വ്യത്യാസങ്ങളാണ്. ഇനി ബൃഹദാരണ്യത്തിൽ വന്നു കഴിഞ്ഞാലോ അതാണ് ഇവിടെ വ്യത്യാസം പറയുന്നത്. ഈ ഗുണങ്ങളെല്ലാം എവിടെയെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അതൊക്കെ ഉപാസന ആയിരിക്കണമെന്ന് നിർബന്ധമില്ല. അതാണ് ഇവിടെ ഉപാസനയും ഞാനും തമ്മിലുള്ള വ്യത്യാസം പറയും. വാചസ്നേഹേതു നിർഗുണമേവ പരംബ്രഹ്മ ഉപദിശ്യമാനം ദൃശ്യത്തെ. പക്ഷേ വാചസ്നേഹത്തിലെ ആ പ്രകടനം നോക്കുമ്പോൾ അവിടെ നിർഗുണ ബ്രഹ്മത്തെയാണ് ഉപാസിക്കുന്നത്. നിർഗുണ ബ്രഹ്മത്തെയാണ് ഉപദേശിക്കുന്നത്. ഉപദേശ്യമാണ് എന്ന് പറഞ്ഞാൽ അവിടെ ബ്രഹ്മം എന്തായി? ജ്ഞേയമായി. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞു. പക്ഷേ ബൃഹദാരണ്യത്തിൽ ഇവിടെ പറഞ്ഞല്ലോ ഗുണങ്ങളെക്കുറിച്ച് പറയുന്നുണ്ടല്ലോ. ഗുണങ്ങളെക്കുറിച്ച് പറയുന്നത് ശരിയാണ്. പക്ഷെ അവിടെ അടുത്ത് പറയുന്നു അത ഊർധ്വം വിമോക്ഷായ ബ്രൂഹി. ജനക യജ്ഞങ്ങളുടെ സംവാദത്തിന് ഉപദേശിക്കുമ്പോൾ ശരി എന്താണ് മോക്ഷത്തിന് ഉപകരിക്കുന്നത് അത് പറയുക എന്ന് പറയും. ഒരുപാട് കാര്യങ്ങളൊന്നും പറഞ്ഞിട്ട് കാര്യം. വിമോക്ഷായ ബ്രൂഹി എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ഇവിടെ നിന്ന് ഉപാസിച്ചിട്ട് അങ്ങ് ബ്രഹ്മലോകത്തിൽ പോകുന്ന മോക്ഷമല്ല. ഞാനെന്ന് പറഞ്ഞാൽ തന്നെ അത് മുഖ്യമായ മോക്ഷമല്ല. വേണമെങ്കിൽ പറയാം ഇവിടെ നിന്ന് മോക്ഷം കിട്ടിയെന്ന് പറയാം. അപ്പോൾ സ്വർഗത്തിൽ പോയാലും ഇവിടെ നിന്ന് മോക്ഷം കിട്ടും, നരകത്തിൽ പോയാലും ഇവിടെ നിന്ന് മോക്ഷം കിട്ടും. അതുകൊണ്ട് കാര്യമില്ലല്ലോ. അത് പോരാ. അതുകൊണ്ടാണ് ജനകൻ ചോദിക്കുന്നത്. അവിടെ ഉപദേശിക്കുന്നത് ശരി. അപ്പൊ എന്താണ് ശരിക്കുള്ളത്? മോക്ഷത്തിനുള്ള വഴി എന്നാ ചോദിക്കുന്നു. അത് കഴിഞ്ഞിട്ട് മറുപടി വരുമ്പോഴേ വാസം കുഹ്യം പുരുഷ. അത് കഴിഞ്ഞിട്ട് വീണ്ടും ആത്മാവിനെ വർണ്ണിക്കുമ്പോൾ, പുരുഷനെ കുറിച്ച് വർണ്ണിക്കുമ്പോൾ അവിടെ പറയുന്നത് എന്താണ്? അസംഗുഹ്യം പുരുഷ എന്ന് പറഞ്ഞാൽ എന്താ അവിടെ പറയുന്നു? ഒരു ഗുണങ്ങളോട് സമ്പർക്കമില്ലാത്ത പുരുഷനെ അവിടെ ബോധിപ്പിക്കുകയാണ്. ഈ ഗുണങ്ങളുള്ള പുരുഷനെയും ബോധിപ്പിച്ചു, എന്നിട്ട് ഗുണങ്ങളില്ലാത്ത പുരുഷനും ബോധിപ്പിക്കുന്നു. എവിടെയാണോ ഗുണങ്ങളില്ലാത്ത പുരുഷനും ബോധിപ്പിക്കുന്ന എവിടെയാണോ മുക്തിയെക്കുറിച്ച് പറയുന്നത് നേരിട്ട്, അവിടെയൊന്നും ഉപാസനയില്ല. അവിടെ തത്വത്തെ ബോധിപ്പിക്കുകയാണ്. തത്വത്തെ ബോധിപ്പിച്ചാൽ കേൾക്കുന്നവനൊരു ജോലിയുള്ളൂ. എന്താണ്? അറിയുക, വേറെ പണിയൊന്നുമില്ല. ബോധിപ്പിക്കുന്നിടത്ത് അതേ ഉള്ളൂ. അതുകൊണ്ടാണ് മോക്ഷത്തിനുള്ള വഴി പറഞ്ഞു തരണമെന്ന് പറയുന്നത്. മറ്റങ്ങനെയല്ല, അവിടെ പറയും ഉപാസീത വേദ കുർവീത എല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ പണിയുണ്ട്, പണി അവസാനിക്കുന്നു. അവിടെ പിന്നെ കുത്തിയിരുന്ന് ഉപാസിക്കണം, ധ്യാനിക്കണം. ഇവിടെ നേരിട്ട് ബോധിപ്പിക്കുകയാണ്. അതുകൊണ്ടാണ് ആ ഗുണങ്ങളെല്ലാം വിട്ടിട്ട് അസംഗുഹ്യം പുരുഷ, ഗുണരഹിതനായി അറിയുക, നിർഗുണനായി അറിയുക ഇത്യാദി പ്രശ്ന പ്രതിവചന സമന്വയ. ഇവിടുത്തെ ഈ ചോദ്യവും മുക്തിയാണ് ആവശ്യപ്പെടുന്നത, സമാധാനവും നിർഗുണമായ തത്വത്തെയാണ് ഉപദേശിക്കുന്നത്. അപ്പോ ബ്രഹ്മധാരണ്യത്തിൽ നിന്ന് എന്താ മനസ്സിലാക്കേണ്ടത്? ഇവിടെ ന്യായമായ ധർമ്മമാണ്. വശിത്വാദിത്വർത്ഥമേവ ഗുണജാതം വാചസനേകേ സങ്കീർത്തതേ തഥാച വരിഷ്ഠ സയേഷ നീതി നീത്യ ആത്മാ ഇത്യാദിനാ നിർഗുണമേവ ബ്രഹ്മവസം. ഒരു വലിയ പ്രശ്നം വരും. കാരണം നിർഗുണ ബ്രഹ്മത്തെക്കുറിച്ചാണ് പറയുന്നത് എന്ന് അങ്ങനെ പറയാൻ പറ്റില്ല. കാരണം ഇവിടെയും ഗുണങ്ങളെക്കുറിച്ച് പറയുന്നു. വശിത്വാദി ഗുണം, സർവവശിത്വം, ഈ ഗുണങ്ങളെക്കുറിച്ച് പറയുന്നു. ഗുണങ്ങൾ വന്ന ഉപാസനയാണ്. പിന്നിവിടെ ന്യായമായ ബ്രഹ്മത്തെ ഉപദേശിക്കുന്നു എന്നങ്ങനെ പറയാൻ പറ്റും. ഇതാണ് പറഞ്ഞ് ഇവിടെ മനസ്സിലാക്കേണ്ട വ്യത്യാസം. ഒരേ തരത്തിൽ തന്നെ രണ്ടിടത്തും പറഞ്ഞിരിക്കുന്നു. ഗുണങ്ങളുടെ കാര്യത്തിൽ ഉപാസനാ പ്രകടനത്തിലും ഗുണങ്ങളോടുകൂടി ബ്രഹ്മത്തെ ഉപദേശിച്ചു. തത്വജ്ഞാന പ്രകടനത്തിലും ഗുണങ്ങളെ പറഞ്ഞു. അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിലും ഇതിനെ രണ്ടിനെയും രണ്ടായി തന്നെ മനസ്സിലാക്കും. ഒരിടത്ത് ഉപാസ്യമാണ് ബ്രഹ്മം, വേറെടുത്ത് ജ്ഞേയമാണ്. ഇതാണ് രണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഗുണങ്ങളോ അത് അർത്ഥവാദം. മറ്റിടത്ത് അർത്ഥവാദമുണ്ട്. ബ്രഹ്മത്തിന് ഗുണങ്ങളെക്കുറിച്ച് പറഞ്ഞത് ശരിക്കും അത് ഉപാസിക്കാൻ വേണ്ടി തന്നെയാണ്. അങ്ങനെ ധ്യാനിക്കണം, എന്നാലേ ആ വഴിക്ക് പോയി അവിടെ എത്തത്തുള്ളൂ. ഇവിടെ പറഞ്ഞിരിക്കുന്നത് വെറും സ്തുതിപരമാണ്. എന്നുവെച്ചാൽ അതിൻ്റെ മുഖ്യാർത്ഥത്തെ എടുക്കണ്ട. ബ്രഹ്മം അത്രയും മഹത്വമുള്ളതാണ്, അതിൻ്റെ ജ്ഞാനം അത്രയും മഹത്വമുള്ളതാണ്, മുക്തി അത്രയും മഹത്വമുള്ളതാണ്, ഇങ്ങനെയൊക്കെ അതിനെ സ്തുതിക്കാൻ വേണ്ടി പറഞ്ഞിരിക്കുകയാണ്. എന്തിനാ അങ്ങനെ സ്തുതിക്കുന്നത്? അങ്ങനെ പറഞ്ഞാൽ ഒരു ജിജ്ഞാസുവിന് ഈ ബ്രഹ്മത്തെ അറിയാനും അറിഞ്ഞ് മുക്തി നേടാനുമൊക്കെയുള്ള താല്പര്യം ഉണ്ടാകും, ഒരു ജിജ്ഞാസ ഉണ്ടാകത്തുള്ളു. അപ്പം ജിജ്ഞാസയ്ക്ക് വേണ്ടി ഒരുപാട് ഇങ്ങനെ വർണ്ണിച്ച് പറയുന്നത് ലോകത്തിലും അങ്ങനെയാണ്, എല്ലായിടത്തും സാഹിത്യത്തിലും ഒരുപാട് കാര്യങ്ങൾ വർണ്ണിച്ച് പറയും. ആ വർണ്ണിച്ച് പറയുന്നതിന് വേറെ എന്തെങ്കിലും ഒരു നന്മ, നന്മയെ വർണ്ണിച്ച് പറയും, മൂല്യങ്ങളെ വർണ്ണിച്ച് പറയും, ധർമ്മത്തെ വർണ്ണിച്ച് പറയും. ആ വർണ്ണനകളാണ് അതൊന്നും എടുക്കാൻ പാടില്ല. കാരണം ഈ വർണ്ണനകളിൽ പലപ്പോഴും അസംഭാവ്യമായ കാര്യങ്ങളും കാണും, ഒരിക്കലും സംഭവിക്കാൻ സാധിക്കാത്തതും അനനുഷ്ഠേയമായ കാര്യങ്ങളും കാണും, ഒരിക്കലും ഒരു ജീവൻ അനുഷ്ഠിക്കാൻ കഴിയാത്തതും അപ്രമേയമായ കാര്യങ്ങളാണ്, ഒരിക്കലും മനുഷ്യന് സങ്കല്പിക്കാൻ വയ്യാത്തതും. ഇങ്ങനെയുള്ള പല കാര്യങ്ങളും കാണും. ഇതൊക്കെ എടുത്തു വച്ചിട്ട് ഗവേഷണം നടത്താൻ പോയി കഴിഞ്ഞാൽ ഇപ്പോൾ എടുത്തു വെക്കത്തില്ല, ഒരു തീരുമാനത്തിലെടുക്കാം. ഇനി ചിന്തിച്ചു കഴിഞ്ഞാൽ കാട് കയറിപ്പോ. അപ്പോൾ സ്തുതികൾ വന്നു കഴിഞ്ഞാൽ വിട്ടയ്ക്ക് ഒരു സ്തുതി എന്ന് മാത്രം അതിൽ നിന്ന് എടുക്കുക. ഈ അർത്ഥവാദങ്ങളാണ് നമ്മുടെ പുരാണങ്ങളിൽ മുഴുവൻ വരുന്നത്. അർത്ഥവാദങ്ങൾ, ആ അർത്ഥവാദങ്ങളെ അർത്ഥവാദമായിട്ടെടുത്ത പ്രശ്നം തീർന്നു. സത്യമായിട്ടെടുത്തു കഴിഞ്ഞാൽ സംഗതി പ്രശ്നമാണ്. ഇനി ഉപാസനാ പ്രകരണങ്ങളിലാണ് വരുന്നതെങ്കിൽ ശരി, ഉപാസിക്കാൻ വേണ്ടിയിട്ട് പറയണമെങ്കിൽ അത് ഉപാസിക്കാൻ വേണ്ടി നിർദ്ദേശിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് അങ്ങനെയാണ് നാല് കൈയുള്ള ഒരു ദൈവം അതിന് ഉപാസിക്കാൻ വേണ്ടി പറഞ്ഞാൽ ശരി, അങ്ങനെ ഉപാസിക്കാം, അങ്ങനെ ഉപാസിക്കാം. ഇവിടെയും പറയുന്നുണ്ടല്ലോ, അതിതിൻ്റെ തുടർച്ചയാണ്. ഇവിടെ പറഞ്ഞ സത്യകാമത്വം സത്യസങ്കല്പം എന്നുള്ള ഗുണങ്ങളോടുകൂടി ഉപാസിക്കാൻ പറഞ്ഞു. അത് പിന്നീട് വന്ന് വന്ന് കാലം മാറിയപ്പോൾ ദൈവത്തിന് ഒരുപാട് രൂപഭേദങ്ങളൊക്കെ വന്നു, അതെല്ലാം ഉപാസനയ്ക്ക് വേണ്ടിയിട്ട് അങ്ങനെ എടുക്കാം. പക്ഷേ പല ഭാഗങ്ങളിലും അർത്ഥവാദപരമായിട്ടും വരും ഒരുപാട് കാര്യം തിരിച്ചറിയുന്നു. അർത്ഥപാദപരമായിട്ട് വന്നു കഴിഞ്ഞാൽ അത് അങ്ങനെ എടുക്കാവും, ഇല്ലെങ്കിൽ അതിനെ വ്യാഖ്യാനിച്ച് പുതിയ അർത്ഥങ്ങൾ കണ്ടുപിടിക്കാൻ പോയി കഴിഞ്ഞാൽ ആശയക്കുഴപ്പമുണ്ടാവും, ഒരിടത്ത് എത്തത്തില്ല. പലപ്പോഴും ഈ അർത്ഥവാദങ്ങൾ സത്യവാദമാണെന്ന് ധരിച്ചിട്ട് വ്യാഖ്യാതാക്കളങ്ങ് വ്യാഖ്യാനിക്കും, വലിയ അപകടം പിടിച്ച ഒരു കാര്യമാണ്. അങ്ങനെ വ്യാഖ്യാനിക്കാൻ പാടില്ല. അതാണ് ഭാഷകാരൻ കൂടെ പറയുന്നത്, തിരിച്ചറിയണം. അത് ആ പ്രകരണം അനുസരിച്ചും മറ്റും തിരിച്ചറിയണം. അപ്പോൾ ഈ കഥകൾ എല്ലാം അർത്ഥവാദങ്ങളാണ്. അപ്പോൾ അതിന് അർത്ഥവാദമായി തന്നെ കാണുക പ്രശ്നം. പിന്നെ അതിനപ്പുറം അതിനെക്കുറിച്ച് ചിന്തിക്കേണ്ട കാര്യമേ ഇല്ല. പുരാണ കഥകളെല്ലാം അങ്ങനെ, പക്ഷെ അതൊക്കെ സത്യം എന്നുള്ള രീതിയിൽ ആൾക്കാർ കഥ പറഞ്ഞ ആൾക്കാരെ പഠിപ്പിച്ച് അതാ വിശ്വസിക്കും. രാവണന് 10 തലയുണ്ട്. ഒരു മനുഷ്യൻ ഇങ്ങനെ 10 തല വരും. ഒരിക്കലും സാധിക്കുന്ന കാര്യമുണ്ടല്ലോ. അല്ല, ഇനി 10 തലയുള്ള രാവണനെ ഉപാസിച്ച് ആർക്കെങ്കിലും ബ്രഹ്മലോകത്ത് പോകാനാണോ? അങ്ങനെ ഒരു ദുഷ്ടനായി അവതരിപ്പിക്കുന്ന ഒരു കഥാപാത്രത്തെ ഒരിക്കലും ഉപാസിക്കാനും പറ്റത്തില്ല. പിന്നെന്താ 10 തല? വെറും അർത്ഥവാദം മാത്രമാണ്. രണ്ടു തരത്തിലും വരാം, സ്തുതിയായിട്ടും വരാം, നിന്ദയായിട്ടും വരാം, രണ്ടു തരത്തിലും വരാം. അങ്ങനെ എടുത്തു കഴിഞ്ഞാൽ പ്രശ്നം തീർന്നു. അപ്പം പിന്നെ ഒരുപാട് നമ്മൾ റിസർച്ച് നടത്തേണ്ട കാര്യമില്ല. എങ്ങനെ ഒരു മനുഷ്യന് 10 തലയുണ്ടാവുന്നു? ഇങ്ങനെ 10 തലയുള്ള മനുഷ്യൻ, 5 തലയുള്ള സർപ്പം, ഇങ്ങനെ ഒരുപാട് സംഗതികളുണ്ട്. ഇതെല്ലാം അർത്ഥവാദമായിട്ടെടുത്തു കഴിഞ്ഞാൽ പ്രശ്നം തീർന്നു. ഉപാസ്യമാണെങ്കിൽ ഉപാസ്യമായിട്ടെടുക്കുക. ഉപാസ്യം അങ്ങനെ ഒന്നുണ്ട്. അപ്പോൾ ഉപാസ്യമായിരിക്കുമ്പോഴും അത് സത്യമായി കൊള്ളണമെന്നില്ല, അത് അങ്ങനെയുണ്ട്. പക്ഷെ ഉപാസിച്ച പ്രയോജനം ഉണ്ടായിപ്പോയി. 4 കൈ ഒരു ദൈവത്തിന് വച്ചിരിക്കുന്നു. 4 കൈ എന്ന് പറയുന്നത് സത്യമായിരിക്കണമെന്നില്ല, പക്ഷെ ഉപാസിച്ചാൽ അതുകൊണ്ട് ഫലമുണ്ട്. അതുണ്ട്, അതാണ് ഉപാസനയ്ക്ക് വരുമ്പോൾ. എവിടെയാലും ദൈവത്തിന് കൈയും കാലും തലയും വാലും, ചിലടത്ത് വാലും പിറ്റി, അതുകൊണ്ട് വാലുള്ള ദൈവങ്ങളില്ല. അതുകൊണ്ട് ഇതൊന്നും സത്യമാണെന്ന് പറയുന്നില്ല. പക്ഷെ അത് ഉപാസ്യമാണെങ്കിൽ അംഗീകരിക്കാം. വെറും അർത്ഥവാദമുണ്ട്, ഉപാസനയ്ക്ക് വേണ്ടി പറഞ്ഞിരിക്കുകയാണ്. അത് തന്നെയാണ് ഇവിടെയും പറയുന്നത്. ബ്രഹ്മത്തിന്റെ ഗുണങ്ങൾ ഇവിടെയും പറയുന്നുണ്ട് വാചസ്നേഹത്തിൽ. അത് അർത്ഥവാദമാണ്, അതുകൊണ്ട് കുട്ടയ്ക്ക് ഇത് തിരിച്ചറിയാവുന്നുണ്ടെങ്കിൽ ഈ പുരാണമൊക്കെ വായിക്കുന്നവർ ഒരുപാട് തെളിക്ക് വെളിവുണ്ടാകും. എല്ലാ അക്ഷരം പ്രതി സത്യം എന്നുള്ള ആ ധാരണയിൽ പിന്നീട് ചെയ്യുന്ന ഓരോരോ പരിപാടികളും ഇതിനൊക്കെ ഒരുപാട് മാറ്റം വരും. തലയ്ക്കകത്ത് വെളിച്ചം വരും. എന്താണ് ധർമ്മം, എന്താണ് ധർമ്മം, എന്താണ് ആചാരം, എന്താണ് അനാചാരം ഒക്കെ തിരിച്ചറിയാൻ പറ്റും. അത് തിരിച്ചറിയാത്തതാണ് ഇന്നത്തെ ഏറ്റവും വലിയ പ്രശ്നം, ഹിന്ദുക്കളുടെ ഏറ്റവും വലിയ പ്രശ്നം. എന്താണ് ആചാരം, എന്താണ് അനാചാരവും തിരിച്ചറിയാൻ. എന്തുകൊണ്ട് ഇങ്ങനെയുള്ള ഈ ഇതിൽ എന്താണ് ഉപാസ്യം, എന്താണ് അർത്ഥവാദവും തിരിച്ചറിയാൻ വയ്യാത്തതുകൊണ്ട്. ഇവിടെ ആ വ്യത്യാസം ഭാഷകാരൻ എടുത്തു പറഞ്ഞു. വശിത്യാദിത്തു തത്സുത്യർത്ഥമേവ ഗുണജാതം വാചസ്സനെ. ഒരുപാട് ഗുണങ്ങൾ അവിടെ പറയുന്നുണ്ട്, ദോഷമുള്ള കാര്യങ്ങളൊന്നും. ഗുണജാതം സമൂഹം എല്ലാം അർത്ഥവാദം, സ്തുത്യർത്ഥം എന്ന് വെച്ചാൽ അർത്ഥവാദമേവ. തഥാച ഉപരിഷ്ടേഷേത്തി ആത്മാ ഇത്യാദിനുർഗുണമേവ ബ്രഹ്മോസ്. ഈ ഗുണങ്ങളെല്ലാം പറഞ്ഞതിന് ശേഷം അവസാനം നേതി നേതി എന്ന് പറഞ്ഞാൽ ഞാനെല്ലാം നിഷേധിക്കുന്നു. പുരാണങ്ങൾ ഇതാ ചെയ്യുന്നത്, ആദ്യം പറയും തലയുണ്ട്, കാലുണ്ട്, വാലുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് അവസാനം പറയും സച്ചിദാനന്ദമാണ് എന്നും പറയും. ഈ സച്ചിദാനന്ദത്തിന് എങ്ങനെയാ വാല് വരുന്നു ചിന്തിക്കണ്ടേ? അപ്പോൾ അത് പറഞ്ഞത് ഉപാസ്യമായിട്ട് പറഞ്ഞായിരിക്കും, അല്ലെങ്കിൽ അർത്ഥവാദമായി പറഞ്ഞായിരിക്കും, ഏതെന്ന് തിരിച്ചറിയണം. രണ്ടു തരത്തിലും വരാം. 2000 ഗുണങ്ങൾ സത്യമല്ല, പിന്നെ 2000 ഉപയോഗമുണ്ട്. സ്തുത്യർത്ഥമാണെങ്കിൽ ജിജ്ഞാസുവിന് താല്പര്യം ഉണ്ടാകും, അല്ല ഗുണങ്ങൾ ഉപാസ്യമാണെങ്കിൽ അവന് പണി കൊടുക്കുകയാണ്, ഇതാ നീ ഇതാണ് ചെയ്യേണ്ടത് തിരിച്ചറിയണം. ഇതൊന്നും വേണ്ടെന്നല്ല പറയുന്നു, മനുഷ്യന് തിരിച്ചറിവുണ്ടാവണം. എന്താണ് വേണ്ടത്, എന്താണ് അനുഷ്ഠിക്കേണ്ടതെന്നുള്ള ഒരു തിരിച്ചറിവ് ഉണ്ടായിക്കഴിഞ്ഞാൽ പ്രശ്നങ്ങൾ ഒരുപാട് മാറും. സ്വയേഷ നേത്തി നേത്യാത്മാ ഇത്യാദിന നിർഗുണമേവ ബ്രഹ്മോപസമ. അവിടെ തന്നെ ഈ ഗുണങ്ങളെല്ലാം പറഞ്ഞതിന് ശേഷം അവസാനം ഇതൊന്നുമല്ല, ഇതം ന ഇതം നാന്ന് പറഞ്ഞതിനൊക്കെ നിഷേധിക്കുന്നു. ഗുണങ്ങളൊന്നുമല്ല സത്യം, സത്യമല്ല എന്ന് പറഞ്ഞ് നിഷേധിക്കുന്നു. ഗുണവത്തസ്തു ബ്രഹ്മണ ഏകത്വ വിഭൂതി പ്രദർശനായ അയം ഗുണോപസംഹാര സൂത്രതോ ന ഉപാസനായേതി ദ്രഷ്ടവ്യം. ഈ ഒരുപാട് ഗുണങ്ങളൊക്കെ പറയുന്ന ഈ ബ്രഹ്മം ഏകമാണ്, ഈ ഗുണങ്ങൾ പറയുന്നതുകൊണ്ടാണ് പലതാകുന്നു, ശിവനാകുന്നു, വിഷ്ണുവാകുന്നു, ഗണപതിയാകുന്നു, സുബ്രഹ്മണ്യനാകുന്നു, പരാശക്തിയാകുന്നു. പിന്നെ ഒരു ഫാമിലിയായി എന്തൊക്കെയാണ് ദൈവത്തിന് വന്നിരിക്കുന്നത്? ദൈവം ഫാമിലി പറയുന്നു ഏകമാണ്, തത്വ ഏകമാണ്. പക്ഷെ ഇങ്ങനെയുള്ള ഒരുപാട് ഗുണങ്ങൾ പറഞ്ഞാണ് വേർതിരിക്കുന്നത്. ദൈവത്തിനെവിടെയാ? പുരുഷനാകുന്നു. ദൈവം എങ്ങനെയാ? സ്ത്രീയാകുന്നു. ഒരു കാരണവശാലും അതിൽ വരാൻ പാടില്ല, പുരുഷത്വവും സ്ത്രീത്വവും വരാൻ പാടില്ല. അപ്പോൾ അവിടെ ഏകമാണ്, പുരുഷനൊന്നും സ്ത്രീയൊന്നും മനുഷ്യനെയും മൃഗങ്ങളെയൊക്കെ വേർതിരിക്കാമെന്ന് വിചാരിച്ച് അതേ ബുദ്ധി ഉപയോഗിച്ചിട്ട് ദൈവത്തെ പുരുഷനാക്കുക, സ്ത്രീയാക്കുക, എത്ര ശുദ്ധ വിവരക്കേടാണ്! എങ്ങനെയാണ് ഇതൊക്കെ ആൾക്കാർ പറഞ്ഞ് മനസ്സിലാക്കുന്നു? എന്ത് പറഞ്ഞാലും ജനങ്ങൾ അതിൻ്റെ പുറകെ കൂടും. പുരുഷത്വം എങ്ങനെയാണ് ദൈവത്തിൽ വരുന്നത്? എങ്ങനെ വരുന്നു എന്നാലോചിച്ച് നോക്കുക. ഒരു തരത്തിലും വരത്തില്ല. എന്നാലും അങ്ങനെയൊക്കെ കൽപ്പിക്കുന്നു. പക്ഷെ പറയുന്നു ഇവിടെ അവിടെ ഏകത്വം എന്ന് മനസ്സിലാക്കുക. ഏകത്വം പിന്നെന്താണ്? വിഭൂതി പ്രദർശനായ ഗുണോപസ്മ. ഈശ്വരന്റെ വിഭൂതികൾ മാത്രമാണ് അതല്ല. വിഭൂതി എന്ന് പറഞ്ഞാൽ നാനാ ഭാവങ്ങൾ. ഈ പ്രപഞ്ചം എന്ന് പറയുന്നതെന്ന് ഈശ്വരന്റെ വിഭൂതിയാണ്. അതുപോലെ വിഭൂതിയെ പ്രദർശിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഓരോരോ ഗുണങ്ങളെക്കുറിച്ച് ഈശ്വരന്റെ വിഭൂതിയാണ് ഇതെല്ലാം എന്ന് കാണിച്ചു തരുന്നതിന് വേണ്ടിയിട്ട്. അത് ഉപാസനയുടെ സന്ദർഭത്തിലാണെങ്കിൽ ഉപാസിക്കാം, അല്ല തത്വത്തെ ബോധിപ്പിക്കുന്നിടത്താണെങ്കിൽ അതിനെ നിഷേധിക്കണം. തത്വത്തെ ഗ്രഹിക്കാൻ വേണ്ടി അതിനെ നിഷേധിച്ചേ പറ്റും. വിമോക്ഷായ ബ്രൂഹി എന്ന് പറയുമ്പോൾ മുക്തിക്ക് വേണ്ടിയാണെങ്കിൽ അതിനെ ഉപാസിച്ചിട്ട് കാര്യമില്ല, നിഷേധിക്കണം. അല്ലെങ്കിൽ മുക്തി എന്ന് പറയുന്നതിന് ബ്രഹ്മലോകത്ത് പോകേണ്ടി വരും. ഉപാസിക്കുന്നവരെല്ലാം അത് അംഗീകരിക്കുകയും ചെയ്യുന്നുണ്ട്. ഉപാസിച്ചു കഴിഞ്ഞാൽ ഇവിടെ മുക്തി കിട്ടുമെന്ന് ആരും പറയുന്നില്ല. ഉപാസനെ അംഗീകരിക്കുന്നവരാരും എല്ലാവരും പറയുന്നു ഉപാസിച്ചു കഴിഞ്ഞാൽ അവസാനം അവിടെ നിന്ന് തേര് ഇറങ്ങി വരും. ആ തേരിൽ കയറി പോവാം, അവിടെ ചെന്ന് മുക്തി. നല്ല ഒരു ഉപാസകനാണ്. അങ്ങനെ ഉപാസിച്ചിട്ടുള്ളവർക്കെല്ലാം ഉടലോടുകൂടി അങ്ങോട്ട് ഉടലോടുകൂടി അങ്ങോട്ട് പോകണമെന്നുണ്ടെങ്കിൽ തേര് വരാതെ പറ്റത്തില്ല. അങ്ങനെയാണ് ഉപാസകരുടെ എല്ലാം വിശ്വാസം. അതാണ് അവസാനം, അത് വരും പോകും. അത് അന്നത്തെ ഒരു സങ്കല്പം അനുസരിച്ച്, ഇന്നത്തെ സങ്കല്പം അനുസരിച്ചാണെങ്കിൽ ബോയിങ് വരും, അത് കയറി പോകും. അന്നതിനെ കുറിച്ച് സങ്കല്പിക്കാൻ പറ്റും. അതുകൊണ്ട് രഥം അത് വരും, കയറിപ്പോവും. കാലം കൊണ്ടുവന്ന വ്യത്യാസം പറയുന്നു. ഇതെല്ലാം വിഭൂതികളെ പ്രദർശിപ്പിക്കുന്നതിന് വേണ്ടി പറയുന്നതാണ് ആയം ഗുണോപസംഹാര. ഇവിടെ ഈ ഗുണങ്ങളെ പറഞ്ഞിരിക്കുന്നത് സൂത്രധന ഉപാസനായ തത്വജ്ഞാനത്തിന്റെ പ്രകടനത്തിൽ ഗുണങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ കൂടിയും അത് നിഷേധിക്കാൻ വേണ്ടിയുള്ളതാണ്. അല്ലാതെ ഉപാസിക്കാൻ വേണ്ടിയുള്ളതല്ല. നിങ്ങൾ തത്വം പറയുകയും അവിടെ ഉപാസനയും കൂടെ ചേർക്കരുത്. രണ്ടും രണ്ടാണ്. അത് ഒരു തരത്തിന് യോജിക്കുന്ന കാര്യം. ഏതെങ്കിലും ഒന്ന് പറയണം. ശരി, ഉപാസനയാണ്, അത് അംഗീകരിക്കുന്നുണ്ടല്ലോ. ഉപാസിക്കുക, ഉപാസനയിലൂടെ ഇഷ്ടദേവതാപ്രാപ്തിയോ അല്ലെങ്കിൽ ഇഷ്ടദേവതാലോകപ്രാപ്തിയോ അതൊക്കെ ഇവിടെ അംഗീകരിക്കുന്നുണ്ട്. ഭാഷകാലം അംഗീകരിക്കുന്നു. അങ്ങേറ്റം ബ്രഹ്മലോകം വരെ പോകാം. അതുവരെ പോകാൻ കഴിയും. ഈ കാലഘട്ടത്തിൽ ഈ ബ്രഹ്മലോകമേ ഉണ്ടായിരുന്നുള്ളൂ. വൈകുണ്ഠവും കൈലാസമൊന്നും അന്നുണ്ടായിരുന്നില്ല. പുരാണകാലം വന്നപ്പോഴാണ് പിന്നെ അങ്ങനെ പല ലോകങ്ങളും വന്നത്. ഭാഷകാരെ എപ്പോഴും പറയുന്നത് ഇങ്ങനെ ഉപാസകൻ പോകുന്ന ബ്രഹ്മലോകത്തെക്കുറിച്ചാണ്. പിന്നെ അല്ലെങ്കിൽ പിന്നെ പറയുന്നത് ചന്ദ്രലോകമാണ്. അത്ര ഒരു സുഖമുള്ള ഏർപ്പാടാണെന്ന് ഭാഷകാരൻ അഭിപ്രായം. ബ്രഹ്മലോകത്ത് പോയാൽ ശരിയാ. അപ്പോൾ ഇത് രണ്ടും കൂടെ പാടില്ല. തത്വമസി എന്ന് പറഞ്ഞിട്ട് അവിടെ പിന്നെ ഉപാസന, അത് രണ്ടും കൂടെ ശരിയാവും. ഉപാസനയുടെ സ്ഥലത്ത് പറയേണ്ട കാര്യമില്ല. ഉപാസന ഉപാസന തന്നെയാണ്. അവിടെ തത്വമസി പറയേണ്ട കാര്യം. ഇത് എല്ലാം കൂടെ ഇട്ട് ഇന്നത്തെ ഏറ്റവും വലിയ തകരാറ് ഇതാണ്. തത്വമസി എന്ന് എഴുതി വയ്ക്കും, ബ്രഹ്മചര്യത്തിന് വേണ്ടി സംരവം ചെയ്യും. ഇൻക്വിലാബ് ചിന്താബ. ഇത് രണ്ടും കൂടെ എങ്ങനെ യോജിക്കും? തത്വമസി ഇവിടെ കിടക്കുന്നു, മറ്റതവിടെ കിടക്കുന്നു. ഒരിക്കലും പൊരുത്തപ്പെടുത്താൻ കഴിയാത്ത കാര്യങ്ങൾ. ഭാഷകാരനോട് വ്യക്തമായി പറയുന്നു എന്താണ്? ന ഉപാസനായ. അത് ഉപാസനയ്ക്ക് വേണ്ടിയിട്ടുള്ള കാര്യം അല്ല. പിന്നെന്തിനു വേണ്ടിയിട്ടുള്ളത്? വിഭൂതിയെ പ്രദർശിപ്പിച്ചത് ഉപാസനയ്ക്ക് വേണ്ടിയിട്ടല്ല എന്ന്. പിന്നെ എന്തിനു നിഷേധിക്കണം? എന്തിനാ നിഷേധിക്കുന്നത്? തത്വജ്ഞാനത്തിന് വേണ്ടിട്ട്, അതിനു വേണ്ടിയിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് ഒരേപോലെയുള്ള സന്ദർഭങ്ങൾ രണ്ട് ശ്രുതി രണ്ടിടത്തും ഈശ്വരീയമായ വിഭൂതികളെക്കുറിച്ചും ഗുണങ്ങളെക്കുറിച്ചും പറയും. പക്ഷെ ഒരു സ്ഥലത്ത് വന്നപ്പോൾ അത് മാറി, കാരണം അവിടെ വിമോക്ഷായ ബ്രൂഹി എന്നും നേതി നേതി എന്നെല്ലാം പറഞ്ഞിരിക്കുന്നതുകൊണ്ട് ഇത് തത്വജ്ഞാനമാണ് എന്ന് വേർതിരിച്ചറിയണമെന്നാണ്. ഇത് ഉപാസനയെ സംബന്ധിച്ചും തത്വജ്ഞാനത്തെ സംബന്ധിച്ചും വേർതിരിച്ചറിയേണ്ട ഒരു ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. അതുകൊണ്ടാണ് നമ്മളത് ചർച്ച ചെയ്തത്. അപ്പോൾ ഇവിടെ ഉപാസനയെ സംബന്ധിച്ച് നമ്മൾ ഇവിടെ ഇത് ചർച്ച ചെയ്യാൻ കാരണം ഉപനിഷത്തിൽ അത് വിട്ട് ഇവിടെ നിന്നിട്ട് ചർച്ച ചെയ്യാൻ കാരണം ഉപനിഷത്ത് ഇവിടെ നിന്ന് തമ്മിൽ വ്യത്യാസം. ഉപനിഷത്തിൽ ഉപാസനാപ്പറങ്ങൾ വരുമ്പോൾ ഭാഷകാരൻ ഇത്തരത്തിൽ അവിടെ ഒരു ചർച്ചയേ ഇല്ല. എന്താണ് ഉപാസന, എന്താണ് തത്വജ്ഞാനം, എന്താണ് അതിൻ്റെ ഭേദം, എങ്ങനെയാണ് അർത്ഥം മനസ്സിലാക്കേണ്ടത്, അങ്ങനെയുള്ള യാതൊരു വിഷയങ്ങളും അവിടെ ചർച്ച ചെയ്യുന്നില്ല. അവിടെ കേവലം അത് വ്യാഖ്യാനി ബ്രഹ്മസൂത്രത്തിൽ വന്നപ്പോഴാണ് അത് വിശദമായി ചർച്ച ചെയ്യുന്നത്. ഇത് കഴിഞ്ഞു വരുന്ന ചില ഭാഗങ്ങളും നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട്. ഏകാത്മന ശരീരേ ഭാവാത്, നമ്മൾ ചർച്ച ചെയ്തതാണ്, കേട്ടിട്ടില്ല ആരും. അത് കഴിഞ്ഞാണ്. അപ്പോൾ അവിടെ അത് നമ്മൾ ചർച്ച ചെയ്ത് കഴിഞ്ഞാണ്. അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. മുമ്പ് ഒരിടത്തും ശരീരവ്യതിരിക്തമായ ആത്മാവിനെ ഇത്ര യുക്തിയിലൂടെ സമർത്ഥിച്ചിട്ടില്ല. ഇവിടെ അത് സമർത്ഥിച്ചു. അതുകൊണ്ട് അത് പ്രാധാന്യമുള്ള കാര്യമാണ്. അത് കഴിഞ്ഞ് വീണ്ടും അവിടെ പറയുന്ന ഉപാസനകളാണ്. ഉപാസനകളെക്കുറിച്ചുള്ള കേവല വിശദീകരണങ്ങളാണ്. ഈ ഉപാസനയെക്കുറിച്ചുള്ള കേവല വിശദീകരണങ്ങൾ ഉപാസന അനുഷ്ഠിക്കാത്തിടത്തോളം കാലം അതുകൊണ്ട് യാതൊരു പ്രയോജനമില്ല. ഉപാസന ഒരുപാട് വിശദീകരിക്കും. വൈദിക ഉപാസന ആരും ചെയ്യുന്നില്ലെങ്കിൽ അതുകൊണ്ട് യാതൊരു പ്രയോജനമില്ല. അറിഞ്ഞിട്ട് ഇന്ന് ആരെങ്കിലും ഉപാസനകൾ ചെയ്യുന്നുണ്ടെങ്കിൽ തന്നെ അത് മന്ത്രതന്ത്ര ഉപാസനകൾ, പൗരാണിക ഉപാസനകളൊക്കെ ചെയ്യും. വൈദിക ഉപാസനയിൽ ആൾക്കാർക്ക് വിശ്വാസമില്ല, അറിയത്തുമില്ല, ചെയ്യുന്നുമില്ല. പിന്നെ അത് വിശദീകരിച്ചിട്ട് ഇന്നത്തെ കാലത്ത് പ്രയോജനമൊന്നുമില്ല. അതുകൊണ്ട് നമ്മൾ ഉപനിഷത്തിൽ വിട്ടതുപോലെ തന്നെ ഇവിടെയും വിടുന്നു. അടുത്ത തൃതീയ അധ്യായത്തിൽ നാലാം പാദത്തിൽ ഒന്നാമത്തെ സൂത്രം. ഞാനിവിടെ വിട്ടെന്നുള്ളതേ ഉള്ളൂ, നിങ്ങളാരും വിടണമെന്നില്ല. നിങ്ങളെല്ലാം അത് വായിച്ച് മനസ്സിലാക്കിയിട്ട് ഉപാസിക്കുക, ഗുണമുണ്ടാവും. ഗുണമില്ലെന്ന് ഞാൻ പറയുന്നു. നാലാമത്തെ പാദത്തിൽ ഒന്നാമത്തെ സൂത്രം. പുരുഷാർത്ഥോ അതഃ ശബ്ദാദിതി ബാദരായണഃ. ഇതൊരു വലിയ അധികരണമാണ്. ഇവിടെ ഭാഷകാരൻ ചർച്ച ചെയ്ത് ചെയ്ത് എത്തിച്ചേരുന്ന അവസാന സന്യാസത്തിലാണ്. അതുകൊണ്ട് ഇതിനൊരു പ്രാധാന്യമുണ്ട്. തുടർന്നു വരുന്ന ഭാഗങ്ങളും അങ്ങനെയാണ്. അപ്പോൾ കഴിഞ്ഞ പാദത്തിൽ ഉപാസനകളെ സംബന്ധിച്ച് അതോടൊപ്പം തന്നെ പരാവിദ്യയെക്കുറിച്ചും ചർച്ച ചെയ്തു, രണ്ടും അവിടെ ചർച്ച ചെയ്തു. ഇവിടെ ചർച്ച ചെയ്യുന്നു പുരുഷാർത്ഥവും അതും തമ്മിലുള്ള ബന്ധം, മുക്തിയും അതും തമ്മിലുള്ള ബന്ധവും, ഉപാസനയും ബന്ധമുണ്ട്, കർമ്മങ്ങൾക്കും ബന്ധമുണ്ട്. കർമ്മത്തെ ഭാഷകാരം നിഷേധിക്കുന്നുണ്ടെങ്കിലും ഇവിടെ പറയുന്നത് പൂർണ്ണമായും നിഷേധിക്കുന്നില്ല, അദ്വൈതത്തിൽ പൊതുവെ പറയുന്നതാണ് കർമ്മങ്ങൾ പരമ്പരയ മുക്തിക്ക് ഹേതുവാണ്, ഉപാസനയും അതുപോലാണ് പരമ്പരയ മുക്തിക്ക് ഹേതുവാണ്. അപ്പോൾ അതിനെയാണ് ഇവിടെ പ്രധാനമായും ചർച്ച ചെയ്യുന്നത്, എങ്ങനെ ഇത് മുക്തിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അത് കർമ്മങ്ങളെ സംബന്ധിച്ച് എന്താ പറയുന്നത്, കർമ്മങ്ങൾ ബഹിരംഗങ്ങളാണ്. ബഹിരംഗം അന്തരംഗം എന്ന് പറയുന്നത് മീമാംസകരുടെ യുക്തിയാണ്, അവരാണ് ഈ ബഹിരംഗ അന്തരംഗം. ഒരു കർമ്മത്തിൻ്റെ ബഹിരംഗങ്ങൾ ഏതൊക്കെയാണ്, അംഗം എന്ന് വെച്ചാൽ സാറിന് പറയുന്ന ഭാഗം അവയവം, അന്തരംഗങ്ങൾ ഏതൊക്കെയാണ്, ദൂരെ കൂട്ടിയുള്ളതും അടുത്തുള്ളതും ഏതൊക്കെയാണ്, അങ്ങനെ കർമ്മപ്രകടനത്തിൽ ചർച്ച ചെയ്യും. അത് തന്നെയാണ് ഇവിടെ ബ്രഹ്മപ്രകടനത്തിലും വരുന്നത്, ബഹിരംഗങ്ങൾ ഏതൊക്കെയാണ്, അന്തരങ്ങൾ ഏതൊക്കെയാണ്. ഇപ്പോൾ കർമ്മം എന്ന് പറയുന്നത് ഭാഷകാരൻ പറയുന്നതനുസരിച്ച്, ഭാഷകാരൻ്റെ സിദ്ധാന്തം അനുസരിച്ച് വേദാധ്യയനം കൂടിയേ തീരൂ. ആദ്യം വേദാധ്യയനത്തിലല്ല തുടങ്ങുന്നത്, ബ്രാഹ്മണ കുലത്തിൽ ജനിച്ചേ തീരൂ, അതും സ്ത്രീയായിട്ട് ജനിച്ച പോക്കാണ്, ഒരു പ്രതീക്ഷയില്ല, പുരുഷനായി തന്നെ ജനിക്കണം. പിന്നെ ഉപനയനം ചെയ്യണം, വേദ അധ്യയനം ചെയ്യണം, ഇതും നിർബന്ധമാണ്. ഇതിൽ നിന്നും മാറിയാൽ ഇവിടെ ഔപനിഷദമായ വിദ്യ കിട്ടത്തില്ല, അതിലൂടെയുള്ള മോക്ഷവും സിദ്ധിക്കത്തില്ല. സന്യാസത്തോടുകൂടിയ ജ്ഞാനം അതും സംഭവിക്കത്തില്ല. അതുകൊണ്ട് ഇത് ഭാഷ്യക്കാരനെ സംബന്ധിച്ചത് വളരെ നിർബന്ധമുള്ള കാര്യമാണ്, ഇത്രയും കാര്യങ്ങൾ. ഇത്രയും കാര്യങ്ങൾക്കാണ്, മുക്തിക്കല്ല. മുക്തി എന്ന് പറയുന്നത് സാധിക്കണമെങ്കിൽ വേറെ വഴി നോക്കണം. ഈ ഇങ്ങനെ വന്നില്ല എന്നുണ്ടെങ്കിൽ ബ്രാഹ്മണ കുലത്തിൽ ജനിക്കുക, ബ്രാഹ്മണ ഗോത്രത്തിൽ ജനിക്കുക, അവിടെ തന്നെ വേദാധ്യയനം ചെയ്യുക, അത് കഴിഞ്ഞ് ഞാനും സന്യാസം ഒരുമിച്ച് വരിക, പിന്നെ മോക്ഷം. ഇതാണ് ഭാഷകാരൻ നിർദ്ദേശിക്കുന്ന ക്രമം. ഇവിടെ അത് തന്നെ പറയും, അല്ല ഇനി മോക്ഷം മാത്രം മതിയെങ്കിൽ അതും വഴിയുണ്ട്, പിന്നെ ഇതൊന്നും നടക്കത്തില്ല. പുരാണ ശ്രവണം പോലെയുള്ള കാര്യങ്ങളിലൂടെ സ്ത്രീക്കും ശൂദ്രനും മോക്ഷം കിട്ടാം, അങ്ങനെ സംഭവിക്കാം, അതും ഭാഷകാരൻ അംഗീകരിക്കുന്നുണ്ട്. അതിനും പ്രമാണം പറയുന്നുണ്ട്, സുലഭയുടെയും ബ്രഹ്മവാദിനിയായ സുലഭയും ജ്ഞാനിയായ ആരാണ് വിദുരൻ, അവിടെയൊക്കെ കാര്യം പറയുന്നുണ്ട്. അപ്പൊ ശൂദ്രന്മാർക്കത് മതിയെങ്കിൽ മതി, കുഴപ്പമൊന്നുമില്ല. അപ്പൊ ഇങ്ങനെ വരുമ്പോൾ കർമ്മങ്ങളും ഉപാസനകളും ഒക്കെ വരുന്നത് വേദാധ്യയനം ചെയ്യുന്നവനേ ഉള്ളൂ, അല്ലാത്തവനില്ല. സ്ത്രീക്ക് ശൂദ്രനൊന്നുമില്ല, സ്ത്രീക്ക് ചെറുതായിട്ടുണ്ട്. സ്ത്രീക്ക് കർമ്മം വരുന്ന ഒരു ചെറിയ ഭാഗത്ത് എവിടെയാണ്? എവിടെ? എവിടെ കേട്ടില്ല. നിങ്ങൾ കേൾക്കാത്തതുകൊണ്ടാണ് ഞാൻ വീണ്ടും ചോദിക്കുന്നത്. അല്ല, പറഞ്ഞ് തെറ്റായോണ്ടല്ല, ഞാൻ കേട്ടില്ല. യാഗത്തില് അതെന്തോ ആയിക്കോട്ടെ, ഞാൻ കേട്ടില്ല, ഞാൻ പറയാം. അപ്പോ ധർമ്മപത്നിക്ക് ധർമ്മത്തിന്റെ പങ്കുണ്ട്, അത്രയുള്ളൂ. ആ ശരി, ആജ്ഞാവേഷണം എന്നാ പറയും. കറക്റ്റ്, ഇപ്പൊ കേട്ടു, പറഞ്ഞില്ലേ? അത് തന്നെ. എന്റെ ചെവി കുറച്ച് സ്ലോ ആണെന്ന് തോന്നുന്നു. അപ്പോ അത് അങ്ങനെയൊക്കെയുള്ള ചില സന്ദർഭങ്ങളിലല്ലാതെ ധർമ്മത്തിന് അധികാരിയല്ല. അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ പെട്ടു. അത് മീമാംസകർ എന്ത് പറഞ്ഞിരിക്കുന്നു, ഭാഷ്യകാരനും അത് സ്വീകരിച്ചു, അത്രേ ഉള്ളൂ. അതിന് ഭാഷ്യകാരൻ അതങ്ങനെയുള്ള ഒന്നുമില്ല. ഗുരുക്കന്മാരൊക്കെ ഒരുപാട് ഉപദേശങ്ങൾ തരും, നമുക്കിഷ്ടമുള്ളതല്ലേ നമ്മൾ സ്വീകരിക്കാറുള്ളൂ. ബാക്കിയുള്ള ഇനി ഗുരു ഉപദേശിച്ചാലും ശരി, നമ്മൾ അത് സ്വീകരിക്കാറില്ല, തൽക്കാലം മാറ്റിവെക്കത്തേ ഉള്ളൂ. എല്ലാം അവനവൻ്റെ ഇഷ്ടമാണ്. എല്ലായിടത്തും അങ്ങനെ തന്നെ, ഭാഷകാരനും അങ്ങനെ തന്നെ, ഇഷ്ടമുള്ളത് സ്വീകരിക്കും. ഇപ്പം ജൈവിന് പറഞ്ഞതിന് ഇഷ്ടമാണത്, അതിനെ സ്വീകരിക്കും. അപ്പോൾ അതും ഇവിടെ ഒരു വിഷയമാണ്, എങ്ങനെയാണ് ഈ കർമ്മങ്ങൾ. അപ്പോൾ കർമ്മത്തിന് അധികാരിയായവർക്ക് അതും ഇവിടെ ഒരു ചർച്ചയാണ്. അധികാരി എന്ന് പറയുന്നു, ഇതൊക്കെ അധികാരിക്ക് വേണ്ടിയാണോ പറയുന്നത്? അത് അനധികാരിക്ക് വേണ്ടിയാണ്. ഈ അധികാര ചിന്ത ഒരു വലിയ ഒരു വിഷയമാണ്. ഇതിൻ്റെയൊക്കെ മുഖ്യമായ അധികാരി ബ്രാഹ്മണ ഗോത്രത്തിൽ ബ്രാഹ്മണ ജാതി പിറന്നവനെ ഉള്ളൂ, പുരുഷനേ ഉള്ളൂ എന്നുള്ള കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയും ഭാഷകാരൻ ചെയ്തിട്ടില്ല. ഭാഷകാരൻ്റെ പരമ്പരയിലുള്ളവരും ചെയ്തിട്ടില്ല. അതുകൊണ്ട് ചർച്ച ചെയ്യാൻ പോകുന്ന കാര്യം അതൈതാനീ ഉപനിഷദ്ദം ആത്മജ്ഞാനം കിം അധികാരിദ്വാരേണ കർമ്മണ്യേവ അനുപ്രവിശ്യതി അഹോസി സ്വതന്ത്രമേവ പുരുഷാർത്ഥ സാധനം ഭവതീതി മീമാംസമാനഃ സിദ്ധാന്തേനൈവ തത് തവതുപക്രമതേ പുരുഷാർത്ഥോ അതൈതി. ഔപനിഷത്ത് ആത്മജ്ഞാനം, ആത്മജ്ഞാനമാണ്, അത് പ്രത്യേകം ശ്രദ്ധിക്കും. ആത്മജ്ഞാനം എന്ന് പറഞ്ഞാൽ അത് ഔപനിഷതമായിരിക്കണമെന്നില്ല. എങ്ങനെയാകാം? പുരാണത്തിൽ നിന്നും ഉണ്ടാവാം. സ്ത്രീ ശൂദ്രർക്ക് വിധിച്ചിരിക്കുന്ന പുരാണമാണ് അതും. ബ്രാഹ്മണം അഗ്രതകൃത്വ, അങ്ങനെ സ്ത്രീയെയോ പുരുഷനെയോ ഇത് കേൾപ്പിക്കുകയാണെങ്കിൽ ഏറ്റവും ഫ്രണ്ടിൽ ആരെ ഇരുത്തണം? കുറഞ്ഞ പക്ഷം ഒരാളെങ്കിലും ഇരുത്തിയിട്ട് അത് പറഞ്ഞു കൊടുക്കാവൂ എന്നാണ്, എന്നാ പറയാൻ പാടില്ല എന്നാണ്. പറഞ്ഞിരിക്കുന്നു, അതൊക്കെ വിധിയാണ്, അനുസരിച്ചേ പറ്റൂ. ഇനി പറഞ്ഞു കൊടുക്കുന്ന ആരായിരിക്കണം? പറഞ്ഞു കൊടുക്കുന്നത് ബ്രാഹ്മണ ഗോത്രത്തിൽ പിറന്നവൻ തന്നെ ആയിരിക്കണം. ശൂദ്രന് അത് പറഞ്ഞു കൊടുക്കാൻ അവകാശമേ ഇല്ല. അതുകൊണ്ടാണ് മഹാജ്ഞാനിയായിരുന്ന വിദുരരോട് ഉപദേശം ചോദിച്ചപ്പോൾ വിദുരർ പറഞ്ഞു, ഞാൻ ശൂദ്രനാണ്, എനിക്കതൊന്ന് ഉപദേശിക്കാനുള്ള അധികാരം ഇല്ല. ഏ അതിൻ്റെയൊക്കെ പിറകിൽ പിറകിൽ ചെന്നു കഴിഞ്ഞാൽ എവിടെയെങ്കിലും ആര് കാണും? ഏറ്റവും ടോപ്പിലൊരു ബ്രാഹ്മണൻ കാണും, അവിടുന്നാണ് പിന്നെ ശൂദ്രനെത്തും. അത് ഈ റോഡിലൊക്കെ ഒന്ന് ഉപദേശിമാർ കർത്താവായ യേശു എന്ന് പറയുമ്പോൾ അടുത്ത് നിന്നൊരാൾ പറയുന്നു കർത്താവായ യേശു, ഇതുപോലെയേ ഉള്ളൂ. ഇപ്പോഴതങ്ങനെ കാണാറില്ല. എൻ്റെ ചെറിയ കുട്ടിക്കാലത്തെ കണ്ടിട്ടുണ്ട്, ഒരാൾ നിന്ന് വിളിച്ചു പറയും, അടുത്തൊരാൾ നിന്ന് ഏറ്റു പറയും. അങ്ങനെ പറയാൻ പാടില്ല, അതിന് തെളിവ് വിദ്യരൂര് തന്നെയാണ് പറയുന്നു. അങ്ങനെ പാടില്ല. നമ്മുടെ സനകാദികളെ സ്മരിച്ച് അവർ വന്നിട്ട് വിദ്യ ഉപദേശിച്ചു. അതുകൊണ്ട് അത് ശരിക്കും പറഞ്ഞാൽ അത് ഔപനിഷിതമായ ആത്മജ്ഞാനം പോലുമല്ല, സാധാരണ ജ്ഞാനമാണ്. അവിടെ പോലും അങ്ങനെ ഒരു നിർബന്ധമുണ്ട്. അപ്പൊ പിന്നെ ഔപനിഷിതമായ ആത്മജ്ഞാനത്തെക്കുറിച്ച് പറയാനുണ്ട്. ഔപനിഷിതമായ അധികാരി ദ്വാരയാണ്, അവിടെ അധികാരി മുഖ്യമായൊരു കാര്യമാണ്. അധികാരിയിലൂടെ പറ്റും. കർമ്മണ്യേവ അനുപ്രവിശതിയാവോ സ്വതന്ത്രമേവ പുരുഷാർത്ഥ സാധനം. അത് കർമ്മവുമായി ബന്ധപ്പെട്ടതാണോ, അത് സ്വതന്ത്രമായ പുരുഷാർത്ഥ സാധനമാണോ, ഇത് ഇനി വിശദീകരിക്കുമ്പോൾ മനസ്സിലാവും. ഇവിടെ ഞാൻ വിശദീകരിക്കുന്നില്ല. ഭവതീതി മീമാംസമാന അങ്ങനെ വിചാരം ചെയ്യുന്നു. വിചാരം ചെയ്യുന്നവൻ, അതുകൊണ്ടാണ് മീമാംസ വിചാരശാസ്ത്രം എന്ന് പറയുന്നത്. അപ്പൊ മീമാംസ എന്ന് വെച്ചാൽ മാനേർ ജിജ്ഞാസായാം, നിങ്ങളിനി പഠിക്കും. മീമാംസ വിചാരമാണ്. അപ്പോൾ അത് കൊണ്ട് ആണ് പൂർവ്വ മീമാംസ ഉത്തര മീമാംസ രണ്ടെന്നാണ്. സിദ്ധാന്തേനൈവ താവത് ഉപക്രമതേ പുരുഷാർത്ഥവാദി. ഇവിടെ തുടക്കത്തിൽ തന്നെ സാധാരണ പൂർവ്വപക്ഷങ്ങൾ ഒരുപാട് ചർച്ച ചെയ്തിട്ടാണ് സിദ്ധാന്തത്തിൽ വരുന്നത്. ഇവിടെ തുടക്കത്തിൽ തന്നെ സിദ്ധാന്തത്തിൽ ആരംഭിക്കുകയാണ് പുരുഷാർത്ഥവാദി. എന്നിട്ട് അത് വിശദമായി ചർച്ച ചെയ്യുന്നു.